അധ്യായം 106. ഖുറൈശ് മക്കയിൽ അവതരിച്ചത്. മക്കയിലെ പ്രമാണികളായിരുന്ന ഖുറൈശ് ഗോത്രത്തിന് അല്ലാഹു ചെയ്തുകൊടുത്ത ഒരനുഗ്രഹത്തെ അനുസ്മരിപ്പിക്കുന്നതാണ് ഈ പേരിന് നിദാനം. لإيلاف قريش إيلافهم رحلة الشتاء والصيف قريش ഗോത്രത്തെ കൂട്ടിയിണക്കിയതിനാൽ ശൈത്യകാലത്തെയും ഉഷ്ണകാലത്തെയും യാത്രയുമായി അവരെ കൂട്ടിയിണക്കിയതിനാൽ فليعبدوا رب هذا البيت ഈ ഭവനത്തിന്റെ രക്ഷിതാവിനെ അവർ ആരാധിച്ചുകൊള്ളട്ടെ. الذي أطعمهم من جوع وآمنهم من خوف അതായത് അവർക്ക് വിശപ്പിന് ആഹാരം നൽകുകയും ഭയത്തിന് പകരം സമാധാനം നൽകുകയും ചെയ്തവനാണ്.